പറയുന്നു നഹവാം വിധി കിഞ്ചന അനന്യം ഭവതി. ഇത് സർവാന്ന ഭക്ഷണത്തെ വിധിക്കുന്നില്ല, അതാണ് ഇവിടുത്തെ വിഷയം. സർവാന്ന ഭക്ഷണം വിധിക്കുന്നുണ്ടോ ഇല്ലേ? ഇത് ഉപാസകനെന്നുള്ള ആർക്കും വർണ്ണ ആശ്രമ മര്യാദകളെ പിന്തുടരുന്ന ആർക്കും തന്നെ സർവാന്ന ഭക്ഷണത്തെ വിധിക്കുന്നില്ല. ഇതാണ് സിദ്ധാന്തം. അത് പാടില്ല എന്നാണ്. എന്നാൽ ഇത് സർവാന്ന അനുജ്ഞാനം, സർവാത്മാനുജ്ഞാനം, സർവാന്നത്തിലുള്ള അനുമതി, സർവ അന്നം ഭക്ഷിക്കാം എന്ന് വിധിക്കുകയല്ല. എന്തുകൊണ്ട് നഹി എത്ര വിധായക ശബ്ദവും ലഭ്യതേ? ഇവിടെ അങ്ങനെ വിധായക ശബ്ദമില്ല. നമ്മൾ സർവ ഭക്ഷിച്ചോളൂ, അതിൽ വിവേകമൊന്നും ആവശ്യമില്ല എന്നിങ്ങനെ വിധിക്കുന്നില്ല. വിധായക ശബ്ദമില്ല. ലോട്ട്, തവ്യത്ത് തുടങ്ങിയ പ്രത്യാന്തങ്ങളുള്ള ശബ്ദങ്ങൾ ഇല്ല. ഏവം വിധി കിഞ്ചന അനന്നം ഭവതി വർത്തമാന ഉപദേശ അനന്നം ഭവതി. ഇവിടെ വർത്തമാന നിർദ്ദേശമാണ്. വർത്തമാനം എങ്ങനെ വിധിയാകും? ഒരു വസ്തുതയെ പറയാൻ വേണ്ടിയിട്ടാണ് വർത്തമാനം പറയുന്നത്, അല്ല വിധിക്കാൻ വേണ്ടിയിട്ടല്ല. അനന്നഹവം വിധി കിഞ്ച അനന്നം ഭവതി എന്ന് പറയുന്നത് എന്താണ്? ഇത് വർത്തമാന ഉപദേശ വർത്തമാനത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ അസത്യമപി വിധി പ്രതീതു പ്രവൃത്തി വിശേഷകരത്വ ലോഭേനൈവ വിധിരഭ്യബന്ധം സഖ്യത എന്ന് പറഞ്ഞു. പ്രവൃത്തി വിശേഷകര ഉപദേശം ഭവതി. ഒരു വിശേഷ പ്രവൃത്തിയെ പറയുകയാണെങ്കിൽ അത് വിധിയാകാം. അതിൻ്റെ കൂടി എന്തുകൊണ്ട് വിധിയെ സ്വീകരിച്ചുകൂടാ? എല്ലാവർക്കും എല്ലാം ഭക്ഷിക്കാം, അങ്ങനെ എന്തുകൊണ്ട് നിർദ്ദേശിച്ചുകൂടാണോ? നഹ്യത്ര വിധായക ശബ്ദവും ലഭ്യതേ? വിധായകമായ ശബ്ദം ഇല്ല. എന്നുവെച്ചാൽ അസത്യമപി വിധി പ്രതീതവും വിധിയുടെ പ്രതീതി ഇല്ലെങ്കിലും, എന്നുവെച്ചാൽ ലോട്ട്, ലിങ് തുടങ്ങിയവ ഇല്ലെങ്കിലും പ്രവൃത്തി വിശേഷകരത്വ ലോഭേന പ്രവൃത്തി വിശേഷകരത്വത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടല്ലോ. പ്രവൃത്തി വിശേഷകരം എന്ന് പറയുന്നത് എന്താണ്? നഹവ ഏം വിധിക്കിഞ്ചന അനന്നം ഭൂതിയോ. ഒന്നും അന്നമല്ല എന്ന് പറയുമ്പോൾ അനന്നമല്ല. ഇതാണ് പ്രവൃത്തി വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? എല്ലാം അന്നമാകാം, എല്ലാം ഭക്ഷിക്കുക, അതാണ് ഇവിടുത്തെ പ്രവൃത്തി. പ്രവൃത്തി വിശേഷകരം എന്ന് വെച്ചാൽ എല്ലാം ഭക്ഷിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുക. നേരെ തുറന്നു പ്രവൃത്തി വിശേഷകരം, വിശേഷ പ്രവൃത്തി ചെയ്യുക. ഇവിടെ സർവാന്ന ഭക്ഷണം അതാണല്ലോ ഇവിടെ പറയുന്നത്. അനന്നം അന്നമല്ലാത്തത്, ഒന്നുമല്ല എന്ന് പറയുമ്പോൾ എല്ലാ അന്നമാണ് അർത്ഥാത് കിട്ടും. പ്രവൃത്തി വിശേഷകരത്വ ലോഭേന വിധിരഭ്യബന്ധം നശക്യത. അങ്ങനെ സിദ്ധാന്തം പറയുന്നു, അങ്ങനെ വിധി സ്വീകരിക്കാൻ ഇവിടെ കഴിയത്തില്ല. അപിച്ച കൂടാതെ സ്വാദിമര്യാദം പ്രാണസി അന്നം ഇതി ഉക്ത്വ ഇതമുച്യതേ. നൈവം വിധ കിഞ്ചിത് അനന്യം ഭവതി ഇതി. എന്ന് വിശേഷിച്ച് പറയുന്നത് പട്ടി ഭക്ഷിക്കുന്ന ഭക്ഷണം അത് മനുഷ്യന് ഭക്ഷിക്കാൻ പറ്റും. എല്ലാ മാലിന്യവും അത് ഭക്ഷിക്കും. ഇപ്പൊ സർവാന്നം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പട്ടി ഭക്ഷിക്കുന്നു ഭക്ഷിക്കുമെന്നാണ്. അത് മനുഷ്യന് ഭക്ഷിക്കുക എന്ന് പറയുന്ന അസാധ്യമായ കാര്യമാണ്. അവിദേശ്വാദിമര്യാദം പട്ടി വരെയുള്ള പ്രാണസി അന്നം ഉക്ത്വ ഇതം ഉച്യതേ നൈവം വിധ കിഞ്ചിത് അനന്നം ഭവതി. സർവവും പ്രാണന്റെ അന്നമാണെന്ന് പറഞ്ഞാൽ ആന ഭക്ഷിക്കുന്നത്, ഒട്ടകം ഭക്ഷിക്കുന്നു, പട്ടി ഭക്ഷിക്കുന്നതൊക്കെ മനുഷ്യന് ഭക്ഷിക്കാവുന്നതാണ് എൻ്റെ അർത്ഥം. സാധിക്കുന്ന കാര്യമില്ല. അതാണ് നജസ്വാദി മര്യാദം അന്നം മാനുഷേണ ദേഹേന ഉപഭോക്തം ശക്യത. പട്ടികൾ വരെ ഉള്ള പ്രാണികൾ, പട്ടി എന്ന് പറയുന്ന ഏറ്റവും മാലിന്യം ഭക്ഷിക്കുന്ന ഒരു ജീവി അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതുവരെയുള്ള പ്രാണികൾ ഭക്ഷിക്കുന്ന ഭക്ഷണം ഇങ്ങനെ മനുഷ്യദേഹം കൊണ്ട് മനുഷ്യനെങ്ങനെ അത് ഭക്ഷിക്കാൻ കഴിയും? അതൊന്നും നടപ്പുള്ള കാര്യമില്ല. സർവാന്ന ഭക്ഷണം മനുഷ്യന് സാധ്യമേ അല്ലെന്നാണ് ഇവരുടെ അങ്ങനെ അർത്ഥം എടുക്കാൻ സാധിക്കും. കഴിയില്ല, അത് എന്തും അന്നമാകാം എന്ന് പറയാൻ കഴിയില്ല. പിന്നെ എന്താ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ താല്പര്യം? ശക്തിരേതു പ്രാണസ്യ അന്നം ഇതം സർവീതി വിചിന്തയിതും. ഇത് ഉപാസനയാണ്. ഈ ഉപാസനാ പ്രകരണത്തെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ഉപാസനയെന്നും മനസ്സിലാക്കാതെ അതിൻ്റെ അർത്ഥത്തെ എടുത്തിട്ട് ശ്രുതിയിൽ അത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ കാട് കയറിപ്പോകും. അപ്പോൾ ശ്രുതി പ്രധാനമായും രണ്ടായിട്ട് ആണ്, കർമ്മ കണ്ടു ഉപാസന കണ്ടു. ഉപാസന കണ്ടത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഉപാസനാപരമായിട്ടില്ല മനസ്സിലാക്കണം. മറിച്ചായി കഴിഞ്ഞാൽ, മറിച്ച് ഏതെങ്കിലും അർത്ഥം അതിന് കണ്ടെത്താൻ പോയി കഴിഞ്ഞാൽ എല്ലാം കുഴപ്പത്തിലാവും. അത് ഭാഷകാരനാണ് ഇതിനെ വ്യക്തമായി ഇങ്ങനെ വേർതിരിക്കുന്നു. മുമ്പുള്ള വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട്, പക്ഷെ അത് വളരെ കൃത്യമായി വേർതിരിച്ച് വ്യാഖ്യാനിക്കുന്ന ഭാഷകാരനാണ്. ഉപാസന കണ്ടത്തെ ഉപാസനയായി മാത്രം മനസ്സിലാക്കും. അവിടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു എന്ന് വെച്ചാൽ മറ്റേതെങ്കിലും സാമൂഹികമായ കാര്യമോ എന്തെങ്കിലും ശാസ്ത്രമോ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതെവിടെ ചെന്നെത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കേവലം ഭാവനയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. സർവവും പ്രാണന്റെ അന്നമാണെന്ന് ഭാവന ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അത് ഉപാസനാ വിധിയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അല്ല, എല്ലാം ഭക്ഷിക്കാൻ വേണ്ടി പറയുകയല്ല. ഇത് ഓരോ സന്ദർഭത്തിലും വേർതിരിച്ച് മനസ്സിലാക്കിയാൽ ശ്രുതിയുടെ താല്പര്യം മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ സാധ്യമാകുന്ന കാര്യം എന്താണോ, പ്രായോഗികമായി ഒരു അനുഷ്ഠാന രൂപത്തിൽ അസാധ്യമായ കാര്യങ്ങളും ഭാവനയിൽ സാധ്യമാകും. സർവവും ഭക്ഷിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് സാധ്യമായ കാര്യമുണ്ട്. പക്ഷെ പ്രാണന്റെ ഭക്ഷണമാണ് സർവമെന്ന് ഭാവന ചെയ്യാണ്. അതെന്താ ദോഷം? അതാണ് ഇവിടെ വേണ്ടത് എന്നാണ്. സഖ്യതേതു പ്രാണസ്യ അന്നമിതം സർവം, ഇതെല്ലാം പ്രാണന്റെ അന്നമാണ് എന്ന് വിചിന്തയിതും സഖ്യതേ, എന്ന് ചിന്തിക്കാൻ കഴിയും. അത് ചിന്തിക്കുക, ഉപാസിക്കുക, വിചിന്തനം, അതാണ് ഭാവന അല്ലെങ്കിൽ ഉപാസന എന്ന് പറയുന്നത്. തസ്മാത് പ്രാണാന്ന വിജ്ഞാന പ്രശംസാർത്ഥം അർത്ഥവാദോന സർവാന്ന അനുജ്ഞാന വിധി ഏവം വിധി കിഞ്ചൻ അനന്നം ഭവതി എന്ന് പറയുന്നതിനെയും സ്തുതിപരമായിട്ടുള്ളു. പ്രാണാന്ന വിജ്ഞാനം എന്ന് വെച്ചാൽ പ്രാണാന്ന ഉപാസന, അതിനെ സ്തുതിക്കുകയാണ്. സർവവും പ്രാണന്റെ അന്നമാണ്, അതിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. സർവ തസ്മാത് പ്രാണാന്ന വിജ്ഞാന പ്രശംസാർത്ഥമായും അർത്ഥവാദം, പ്രാണാന്ന വിജ്ഞാനത്തെ പ്രശംസിക്കുന്നു. കാരണം പിന്നീട് അത് പറയുമ്പോൾ അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള പല ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്തുതിക്കുകയാണ് സർവാന്ന അനുജ്ഞാന വിധി. അതുകൊണ്ട് സർവാന്ന അനുജ്ഞാനമല്ല. തദ്ദർശയതി സർവാന്ന അനുമതിച്ച പ്രാണാത്തി. എന്നാലിനി സർവാന്നം എന്നുവെച്ചാൽ ഭക്ഷ്യാഭക്ഷ്യ വിചാരം കൂടാതെ തന്നെ ഭക്ഷണം കഴിക്കാം, അതെവിടെയെന്ന് പറയുന്നു. തദ്ദർശയതി സർവാന്നാനുമതിച്ച പ്രാണാത്തി, സൂത്രം അതാണ്. സർവാന്ന അനുമതിച്ച പ്രാണാത്തി, പ്രാണസങ്കടം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷിച്ച് ജീവൻ നിലനിർത്താം, അതനുവദിക്കുന്നുണ്ട്. അതല്ലാതെ സ്വസ്ഥമായിരിക്കുമ്പോൾ കൈ കെട്ടിയതൊന്നും തിന്നാൻ പാടില്ല. ഏത് ദുഃഖം ഭോതി പ്രാണാത്തി ഏവ ഹി പരസ്യം ആപതി സർവം അന്നം അതനീയത്വേന അഭിനുജ്ഞായതേ തദ്ദർശനാത്. പ്രാണാത്തിയെ പ്രാണനാശത്തിൽ മരിക്കുമെന്ന് തോന്നിയാൽ ഈ പരസ്യമോതി വലിയൊരാപത്ത് കാലത്ത് ദുർഭിക്ഷം എല്ലാം വരുന്ന സന്ദർഭങ്ങളിൽ സർവാന്നം അതിനീയത്വന അഭിനുജ്ഞായതേ, അപ്പോൾ സർവാന്നം ഭക്ഷിക്കാം എന്ന് അനുവാദം തരുന്നുണ്ട്. തദ്ദർശന അത് അതിന് പ്രമാണം ശ്രുതിയിലും സ്മൃതിയിലുമുണ്ട്. അല്ലെങ്കിൽ ഭക്ഷ്യാഭക്ഷ്യ വിചാരത്തോടുകൂടി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കഴിക്കരുത് എന്നാണ്. തഥാശ്രുതി ചാക്രായണസ്യ ഋഷേ കഷ്ടായം അവസ്ഥായം അഭക്ഷ്യഭക്ഷണേ പ്രവൃത്തി ദർശയതി മണിജീഹതേഷു ഗുരുഷു ത്യസ്മിൻ ബ്രാഹ്മണേ ഛന്ദോഗ്യത്തിൽ. ഗുരുദേശത്ത് ഉള്ള കൃഷിയെല്ലാം വെട്ടുകിളി ഒന്ന് നശിപ്പിച്ചോളാം. വെട്ടുകിളി ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ അത് സഞ്ചാരി പക്ഷികളാണ്, സഞ്ചരിക്കുന്നവയാണ്. കൂട്ടത്തോടെ പറന്നു വന്ന് വീണു കഴിഞ്ഞാൽ അത് സർവത്തിൽ നിന്ന് നശിപ്പിച്ചോളാം. കാരണം മടച്ചീഹത്വം എന്ന് പറയുന്നു, മടച്ചി എന്ന് പറയുന്നതിന് ചില മലയാളം വ്യാഖ്യാനങ്ങളിലെല്ലാം ആലിപ്പഴം വീണ് കൃഷി നശിച്ചു എന്നും പറയുന്നുണ്ട്. പക്ഷെ വെട്ടുകിളി എന്നുള്ളതാണ് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. കൂടുതൽ യോജിക്കുന്നു. ആലിപ്പഴം വീണ് കൃഷി നശിക്കുന്നത് ഹിമാലയത്തിലും മറ്റുമാണ്. മഞ്ഞ് കട്ടകൾ മേളയിൽ നിന്ന് വീണിട്ട് കൃഷി നശിക്കും. ഈ സമതല പ്രദേശങ്ങളിലൊന്നും അത് സംഭവിക്കാറില്ല. ഇത് കുരുദേശത്തെ കാര്യം പറയുന്നു. അവിടെ നിന്ന് ഒത്തിരി തണുപ്പുള്ള സ്ഥലമാണ്. ചൂടുള്ള സ്ഥലത്തും വീഴാറുണ്ട്, പക്ഷെ അത്രയും വലിയ കൃഷിക്കൊന്നും വലിയ നാശം വരുത്താറില്ല. എന്തായാലും കൃഷിയെല്ലാം നശിച്ചുപോയി. മടച്ചിഹ രക്തക്ഷുദ്ര പക്ഷിണ എന്ന് പറയുന്നു. ഒരു ചുവന്ന ചെറിയ പക്ഷികളാണ്. അതൊന്നെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. നശിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ ചാക്രായണൻ തന്റെ ഭാര്യയും കൂടി അന്നത്തിനു വേണ്ടി യാത്ര ചെയ്തു. അങ്ങനെ ചക്രായണ കിള ഋഷി ആവദ്ഗതേഭ്യേന സാമിഖാദിതാൻ കുൽമാഷാൻ ചഖാദ അനുപാനം തു തദീയം ഉച്ഛിഷ്ടദോഷ പ്രത്യാചക്ഷേ കാരണം ചുവാച നവാ അജീവിഷ്യാമി. ഇമാം അജീവിഷ്യം ഇമാം അനഖാതൻ ഇതി കാമോമ ഉദപാനം ഇതി ച പുനശ്ച ഉത്തരേ ദിഹു താനൈവ സ്വ പര ഉച്ഛിഷ്ടാൻ പരിഷിത കുൽമാഷാൻ വക്ഷയാം ബഭൂവ ഹിതി. തദ്ദേത് ഉച്ഛിഷ്ട പരിഷിത ഭക്ഷണം ദർശയന്ത്യാഹ ശ്രുതേർ ആശയ അതിശയോ ലക്ഷ്യതേ പ്രാണ അതീപ്രസംഗേ പ്രാണസന്ധാരണായ അഭക്ഷ്യമവി ഭക്ഷേതവ്യം ഇതി സ്വസ്ഥാവസ്ഥയാന്തു തന്ന കർത്തവ്യം വിദ്യാവത അപി ഇതി അനുപാന പ്രത്യാഖ്യാനം ഗമ്യതി തസ്മദർത്ഥവാദോ ന ഹ വാ ഏവം ഇതി ഇതിവുമാദി. ചാന്തൂക്യത്തെ പറഞ്ഞു ചാക്രായണൻ ഇങ്ങനെ ഭക്ഷണം തേടി അലയുന്നു. അങ്ങനെ നടന്നു ഭക്ഷണം കിട്ടാതെ വിശന്നു വലഞ്ഞ് ഇഭ്യഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ആനക്കാർ ആനയെ നോക്കുന്നു. ആനക്കാർ താമസിക്കുന്ന ഗ്രാമത്തിൽ ആനയെ ആനയും ആനയുടെ ഡ്രൈവർ അവരുടെ ഗ്രാമത്തിൽ ചെന്നു. അപ്പൊ അവിടെ ചെന്ന് ഇപ്പൊ നോക്കിയപ്പോ ഒരു ആനക്കാരൻ പാപ്പാൻ എന്ന് പറയും മലയാളത്തിൽ, ആനപ്പാപ്പൻ ഇരുന്ന് വളരെ പഴകിയ കുൽമാഷ എന്നുവെച്ചാൽ വളരെ പഴകി കേടായ ഉഴുന്ന് ഭക്ഷിക്കുന്നു. എന്നുവെച്ചാൽ ആ കാലത്തിലൊക്കെ ദാരിദ്ര്യമൊക്കെ വളരെ കൂടുതലായിരുന്നു. പ്രത്യേകിച്ചും പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ പട്ടിണി കിടന്ന് ചാകത്തേ ഉള്ളൂ, വരവഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇഭ്യഗ്രാമത്തിലുള്ളവർ പോലും വളരെ പഴകിയത് ഭക്ഷിക്കുന്നു, കേടായത് ഭക്ഷിക്കുന്നു. ഇതുകൊണ്ടിപ്പോൾ ചാക്രായണൻ കൃഷിയാണ്, പക്ഷെ പോയി ചോദിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, എന്തെങ്കിലും തരണം ഭിക്ഷ. മാനക്കാരന് ദൈവം തോന്നി എന്ത് ചെയ്തു, താൻ കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ തന്നെ ബാക്കി വേറെ ഇല്ല അവിടെ, അതെടുത്തു കൊടുത്തു. ചാക്രായണൻ അത് ഭക്ഷിച്ചു. ആ ഭക്ഷിച്ചപ്പോൾ ഭാര്യ കുറച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചു. അത് ഭക്ഷിച്ചു കഴിഞ്ഞു. ഇഭ്യൻ അനുപാനമായി, ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിക്കണമല്ലോ, അതാണ് അനുപാനം. അത് കുറച്ച് വെള്ളം കൂടെ കൊടുത്ത് ഇപ്പം ചാക്രായണം പറഞ്ഞു, ഞാൻ ഉച്ചിഷ്ടം ഭക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവിടെ ഭക്ഷ്യാഭക്ഷ്യ വിചാരം വന്നു എന്നാണ്. ഉച്ചിഷ്ടം കഴിക്കാനും പാടില്ല, ഉച്ചിഷ്ടം മറ്റൊരാൾക്ക് കൊടുക്കാനും പാടില്ലെന്നാണ് ഭക്ഷ്യവിചാരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉച്ഛിഷ്ടം കസ്യചിദ്ദേയാത്മനു, ഉച്ചിഷ്ടം ആർക്കും കൊടുക്കരുത്. എന്നുവെച്ചാൽ ശുദ്ധമായ നല്ല ഭക്ഷണം വേണം, ദാനം ചെയ്താലും കൊടുക്കാൻ നല്ല ഭക്ഷണമേ കൊടുക്കാവൂ. വൃത്തികെട്ടതും കേടായതും തനിക്ക് വേണ്ടാത്തതൊന്നും കൊടുക്കരുത്. അപ്പോൾ അതേ സ്വീകരിക്കാവൂ, ഭക്ഷിക്കാവൂ. ദാനത്തിലും പ്രതിഗ്രഹത്തിലും അങ്ങനെ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് വെള്ളം കൊടുത്തവൻ പറഞ്ഞ് ഞാൻ ഉച്ചിഷ്ടം ഭക്ഷിക്കത്തില്ല. അപ്പോൾ അയാൾ ചോദിച്ചപ്പോൾ ഈ കഴിച്ചതോ എന്ന് ചോദിച്ചു. കഴിച്ചത് ഉച്ചിഷ്ടമല്ലേ എന്ന് പറഞ്ഞു. അത് ശരിയാണ്, നിവൃത്തിയില്ലാത്തതുകൊണ്ട് കഴിച്ചതാണ്, വേറെ വഴിയില്ല, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഇപ്പോൾ കുറച്ച് പ്രാണൻ കുറേശ്ശെ തിരിച്ചു കിട്ടി, ഇനി ഭക്ഷ്യവിചാരമൊക്കെ നോക്കണം. വെള്ളം ഇവിടെ ആറ്റിലും തോട്ടിലും കുളത്തിലും കിണറിലും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വെള്ളം കോരി കുടിച്ചോളാം, ഉച്ചിഷ്ടമുള്ളത് എന്തായാലും കുടിക്കത്തില്ല. പ്രാണൻ തിരിച്ചു കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്നൊരു പാഠം പഠിക്കണമെന്നാണ് പറയുന്നത്. പ്രാണൻ പോകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നിയമവും പാലിക്കണ്ട. ഉച്ചിഷ്ടമായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, കഴിക്കാം. അല്ലാത്ത സന്ദർഭങ്ങളിൽ മറ്റെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് ചെയ്യരുത്. ഇതാണ് നിയമം. അപ്പൊ ശ്രുതിയുടെ ആ സന്ദർഭത്തെ എടുത്തിട്ട് ഭാഷകാരൻ പറയുന്നത് ഇത് പാലിക്കുക. ജീവൻ നഷ്ടപ്പെടുമെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒന്നും നോക്കണ്ട. ഇതൊരു സാമാന്യ ബുദ്ധിയാണ്. പ്രത്യേകിച്ചും പഴയ കാലഘട്ടത്തിലൊക്കെ മനുഷ്യന് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. കാരണം അന്ന് മനുഷ്യനിങ്ങനെയൊക്കെ അന്നം തേടി അലയുകയും കിട്ടുമ്പം ഭക്ഷിക്കുകയും കിട്ടാതിരിക്കാൻ മരിക്കുകയും വിട്ടിട്ടായിരുന്ന മരിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു. ഇന്നത്തെ പോലെ ഗോഡൗണുകളിൽ ഭക്ഷണം സൂക്ഷിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ദാരിദ്ര്യവും കഷ്ടപ്പാടുമൊക്കെ കൂടുതലുണ്ടായിരുന്ന കാലമാണ്. എല്ലാം പ്രകൃതിയെ ആശ്രയിച്ചു കഴിയുമ്പം പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു താളം തെറ്റിയാൽ അത് മനുഷ്യനെ വളരെ നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് അന്നത്തെ നിയമങ്ങളാണിതൊക്കെ. ആ നിയമങ്ങളിൽ നിന്നുകൊണ്ടാണ് ഭക്ഷ്യാഭക്ഷ്യ വിചാരമല്ല, എന്ത് ഭക്ഷിക്കാം ഭക്ഷിക്കണ്ട എന്നുള്ളത്. അതുകൊണ്ട് പ്രാണസങ്കടം വന്നു കഴിഞ്ഞാൽ എന്ത് വേണം ഭക്ഷിക്കും. എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ്. ആ പ്രാചീനമായ ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെ സ്വാഭാവികമാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെ നിയമം ഉണ്ടാക്കാൻ പറ്റും. കൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങളും ഉണ്ടാക്കി. അപ്പൊ ഇവിടെ പറയുന്ന ഇതാണ് പഴകിയ തിന്ന ഉച്ഛിഷ്ട ഉച്ഛിഷ്ടം എന്ന് പറയുന്നു. ഒരുത്തൻ തിന്ന ഉച്ഛിഷ്ടം വീണ്ടും ഉച്ഛിഷ്ടമായി താൻ തന്നെ തിന്നപ്പോ, എന്നിട്ടും അത് വീണ്ടും ഭക്ഷിച്ചു. പിറ്റേ ദിവസം രാവിലെ ഭാര്യയോട് പറയും, വലിയ കഷ്ടമാണ്, ഇന്നലെ എന്തായാലും ഇത് കിട്ടി, ഇവിടെ ഇവിടെ ഒരു രാജാവ് യജ്ഞം ചെയ്യുന്നു എന്നറിഞ്ഞു അങ്ങോട്ട് പോകാം, പക്ഷെ എന്തെങ്കിലും തിന്നാതെ നടക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം ഭാര്യ എടുത്ത് കുറച്ച് സൂക്ഷിച്ചു വച്ചിരുന്നു, സൂക്ഷിച്ചു വച്ചിരുന്ന കുൽമാഷം എടുത്ത് കൊടുത്തു. അത് ഭക്ഷിച്ചുകൊണ്ട് പിറ്റേ ദിവസം പോയി രാജാവിന്റെ സദസ്സിൽ ചെന്നു. അവിടെ യജ്ഞത്തിലെല്ലാം പങ്കെടുത്തു. അവിടെ നിന്ന് ധാരാളം സമ്പത്തെല്ലാം കിട്ടിയെന്ന് തുടർന്ന് പറയുന്നുണ്ട്. എന്തായാലും ഉച്ചിഷ്ടം ഭക്ഷിച്ചതുകൊണ്ടാണ് പിറ്റേ ദിവസം യാത്ര ചെയ്യാൻ പറ്റിയത്, രാജസദസ്സിൽ പോകാൻ പറ്റിയത്, പിന്നെ ധനം സമ്പാദിക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പം വളരെ ബുദ്ധിപൂർവമായി പ്രവർത്തിക്കണം. ആചാരങ്ങളൊന്നും കർശനമായി പിടിച്ചിരിക്കാൻ പാടില്ല. അത് ഭക്ഷിക്കുന്നതും ആചാരത്തിന് വിരുദ്ധമല്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പ്രാണാത്യേവഹി പരസ്യ ആപതി സർവാന്നം അദനീയത്വന അഭ്യനുജ്ഞായതേ തദ്ദർശന. അദനീയമായിട്ട് അതിനെ അനുവാദം കൊടുക്കുന്നു. തഥാഹി ശ്രുതി ചക്രാശേഹി കഷ്ടായാം അവസ്ഥായാം മരണാസന്നമായ അവസ്ഥ അന്നം കിട്ടാതെ അഭക്ഷ്യഭക്ഷണേ പ്രവൃത്തി ദർശിച്ച, ഇവിടെ അഭക്ഷ്യഭക്ഷണത്തിൽ പ്രവൃത്തി കാണുന്നുണ്ട്. കഴിക്കാൻ പാടില്ലാത്തത് കഴിച്ചിരിക്കും. അതും ഇഭ്യൻ എന്ന് പറഞ്ഞാൽ ശൂദ്രനാണ്, ചാക്രായണൻ ബ്രാഹ്മണനാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദർഭത്തിൽ പോലും പ്രാണനാശം വരുമെന്ന് ഓർത്തിട്ട് ഭക്ഷണം കഴിച്ചു മടിച്ച് കത്തേഴ് പുരുഷു വ്യത്യസ്തം ബ്രാഹ്മണൻ. അവിടെ ഇത് വിശദമായി പറയുന്നുണ്ട്. ചാക്രായണ കില ഋഷി, ചാക്രായണ ഋഷിയാണ്. ആപദ്ഗതെ ഒരു വലിയ ഒരു ആപത്തിൽപ്പെട്ടപ്പോ ഇബ്യേന സാമിഘാതികാണ് കുൽമാഷം, പകുതി തിന്നു കഴിഞ്ഞ കുൽമാഷം കേടായ ഉഴുന്നു. അത് സാമിഖാദിതം, സാമിന്ന് ചർദ്ദം, പകുതി കഴിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ഉച്ഛിഷ്ടമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുൽമാഷമെന്ന് പറഞ്ഞത് നല്ല ഭക്ഷണ സാധനമൊന്നും കിട്ടാനേ ഇല്ല, കേടായതൊക്കെ ഭക്ഷിക്കുന്നു. ചഖാത ഭക്ഷിച്ചു, ചഖാത ഏതിനെ കാരണമാണ്? അനുപാനം തോ തദീയം ഉച്ഛിഷ്ടദോഷ പ്രത്യ ആ ചക്ഷേ ഏത് ധാതുവാണ്? ചക്ഷി നിഷേധിച്ചു. പ്രത്യാജ ചക്ഷേ, പ്രതിയർഗവും നിഷേധാർത്ഥം വരും. പ്രത്യുക്തം എന്നെല്ലാം പറയുന്നു. അനുപാനം, തുറന്നു കൊടുത്ത ജലപാനം, അതെന്ത് ചെയ്തു? തദീയം ഉച്ഛിഷ്ടദോഷം, അവിടെ നേരിട്ട് തന്നെ പറഞ്ഞു ഇത് ഉച്ചിഷ്ടമാണ് എനിക്ക് കഴിക്കാൻ പാടില്ല. അപ്പോൾ അയാൾ ചോദിക്കും പിന്നെ നേരത്തെ കഴിച്ചതോ? അത് പ്രാണസങ്കടം കൊണ്ട് കഴിച്ചതാണ്. ഇപ്പോൾ ജലം സർവത്രയുണ്ട്, പിന്നെ എന്തിനാണ് നിന്റെ ഉച്ചിഷ്ടം കഴിക്കുന്നു? അതിനെ നിഷേധിച്ചു എന്നാണ്. മാത്രമല്ല ശൂദ്രാന്നം ബ്രാഹ്മണനും നിഷിദ്ധമാണ്, കഴിക്കാൻ പാടില്ല. ഇതുപോലുള്ള പ്രാണസങ്കടം വരുമ്പോഴല്ലാതെ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. ഈ ഭക്ഷ്യാഭക്ഷ്യ വിചാരം വരുന്നിടത്ത് എല്ലാ സ്മൃതികളിലും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് അതാരുടെ ഭക്ഷണം എന്നുള്ളതാണ്. എന്ത് വസ്തു എന്നുള്ള മാത്രമല്ല കഴിക്കേണ്ടത്, പിന്നെ അത് ആര് തരുന്ന ഭക്ഷണമാണോ, ആരുണ്ടാക്കിയ ഭക്ഷണമാണോ. അപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ബ്രാഹ്മണന് ക്ഷത്രിയന്റെ ഭക്ഷണം കഴിക്കാമോ, ക്ഷത്രിയന് വൈശ്യന്റെ ഭക്ഷണം കഴിക്കാമോ, ശൂദ്രന്റെ ഭക്ഷണം കഴിക്കാമോ, ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം അതാണ് മുഖ്യമായും ചർച്ച ചെയ്യുന്നത്, ആർക്ക് ആരുടെ ഭക്ഷണം കഴിക്കാം. ഇന്നത്തെ ഭാഷ പറഞ്ഞ അയിത്തം, അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ സ്മൃതികളിലെല്ലാം. പിന്നെ രണ്ടാമതേ വരുന്നുള്ളൂ എന്ത് കഴിക്കാം എന്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അത് അങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നതിന് പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ കൃഷി ചെയ്യാൻ പാടില്ല. ബ്രാഹ്മണന്റെ അന്നം എന്ന് പറയുന്ന ആരെങ്കിലും കൊടുത്തേ കഴിക്കാൻ പറ്റും. മുഖ്യമായും ഭിക്ഷയിലൂടെയാണ് അന്നം കിട്ടുന്നത്. അപ്പോൾ അതാര് തരുന്നത് സ്വീകരിക്കാം, ക്ഷത്രിയൻ്റെ സ്വീകരിക്കാം കുഴപ്പമില്ല, വൈശ്യൻ്റെ സ്വീകരിക്കാം, ശൂദ്രൻ്റെ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ക്ഷത്രിയൻ അതുപോലെ ബ്രാഹ്മണൻ്റെ സ്വീകരിക്കാം, വൈശ്യൻ്റെ സ്വീകരിക്കാം, വൈശ്യൻ മറ്റുള്ളവർ സ്വീകരിക്കാം, പക്ഷെ ശൂദ്രാനും പാടില്ല. പിന്നെ വർണ്ണബാഹ്യന്മാരുടെ അതിനെ ചിന്തിക്കാനേ പാടില്ല. സങ്കരജാതിയുടെയൊന്നും ഭക്ഷണം ചിലടത്ത് പറയുന്നുണ്ട്. ആപത്ത് കാലത്ത് പോലും ചണ്ടാളുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ചത്തുപോയാലും കുഴപ്പമില്ല, കഴിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ജാതി ആശ്രയിച്ചിട്ടാണ് അത് കൂടുതലും ചർച്ച ചെയ്യുന്നത് സ്മൃതികളിലെല്ലാം. അനുപാനം തു തദീയം ഉച്ഛിഷ്ടദോഷാത് പ്രത്യാച്ച, ഉച്ഛിഷ്ടദോഷം കൊണ്ട് തന്നെ നിഷേധിക്കുന്നു. ജലം സുലഭമായതുകൊണ്ട് ഉച്ഛിഷ്ടം ഭക്ഷിക്കത്തില്ല എന്ന് പറയുന്നു. കാരണം ചാത്ര അവോച, കാരണം പറഞ്ഞു. എന്തുകൊണ്ട് നവ അജീവിഷ്യം ഇമാൻ അഘാതൻ, ഇത് ഭക്ഷിക്കാതെ ഭക്ഷിക്കാത്തവനായി എങ്ങനെ ജീവിക്കും? ജീവിക്കാനേ കഴിയത്തില്ല. ഇത് കാമോ മേ ഉദപാനം, ജലം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടല്ലോ, ചുറ്റുപാടും വെള്ളമല്ലേ, വിധിച്ച എന്ന് പറഞ്ഞിട്ട് അവിടെ വ്യക്തമായും അവക്ഷ്യാപക്ഷ്യത്തെക്കുറിച്ചുള്ള വിചാരം ഋഷി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുനശ്ച ഉത്തരേ ദിഹു താൻ ഏവ സ്വപര ഉച്ഛിഷ്ടം, ഉച്ഛിഷ്ട ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞതാണ്. താൻ തന്നെ കഴിച്ചിട്ട് ബാക്കി വെച്ചാലും അത് ഉച്ഛിഷ്ടമാണ്, അന്യം കഴിച്ചിട്ട് ബാക്കി വെച്ചാലും ഉച്ഛിഷ്ടമാണ്. അപ്പൊ ഇത് മാഷം എന്ന് പറയുന്നത് ധാന്യമാണ്, അത് താൻ കഴിച്ചിട്ട് വെച്ചാലും അത് ഉച്ഛിഷ്ടമാണ്. നമ്മൾ ഉച്ഛിഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും ചപ്പാത്തിയും മാത്രമല്ല, ഏത് സാധനവും കഴിച്ചിട്ട് പിന്നീട് അതിൽ നിന്നെടുത്ത് കഴിച്ചിട്ടത് ബാക്കി വെച്ചാൽ അത് ഉച്ഛിഷ്ടമാണ്. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഉച്ഛിഷ്ടം ആശ്രമങ്ങളിലൊക്കെ വീടുകളിലും ഉണ്ട്. ആശ്രമങ്ങളിലൊക്കെ ഇവിടുത്തെക്കാളും വളരെ കൂടുതലായി പാലിക്കുന്നുണ്ട്. അതവിടെ അത് നിന്ന് വരുന്ന ഒരു സ്വാമിമാരൊക്കെ ഇവിടെ വന്നിട്ട് പറയും, കേരളത്തിൽ പോയാൽ ഉച്ഛിഷ്ടം ഭക്ഷിക്കേണ്ടി വരും, അവിടെ എല്ലാവരും ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നവരാണെന്ന് പറയും. നമ്മൾ കുറച്ചു കാലം അവിടെ ചെന്ന് അവരുടെ ഭക്ഷണ രീതി സ്വീകരിച്ചിട്ട് ഇവിടെ വരുമ്പം നമുക്കും കുറച്ചു ദിവസം തോന്നും ഇത് ഉച്ഛിഷ്ടമാണല്ലോ. കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് മാറിക്കോളും, കുറച്ചു ദിവസത്തേക്ക് അത് തോന്നും നമ്മൾ കഴിക്കുന്ന ഉച്ഛിഷ്ടമാണ്. ഉച്ഛിഷ്ടം സ്ഥിതി ദയ എന്ന് പറഞ്ഞിരിക്കുന്നുള്ള ഉച്ഛിഷ്ടം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഉച്ഛിഷ്ടമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാ തരത്തിലും ഉച്ഛിഷ്ടമാണ്. നമ്മൾ ഇപ്പോൾ ചെറിയ ചെറുതായിട്ട് എന്തെങ്കിലും വലുതായിട്ടല്ല അത് സാധനം സംഭവിക്കാറില്ല, ചെറുതായി ഭക്ഷണം പാകം ചെയ്തിട്ട് ആ പാകം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം വിളമ്പി കഴിഞ്ഞാൽ അത് ഉച്ഛിഷ്ടമാണ്. ആ പാത്രം വീടുകളിലൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ, പാകം ചെയ്യുന്ന ആ പാത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കും, അത് ഉച്ഛിഷ്ടമാണ്. അതിൽ നിന്ന് പകർന്ന് വേറൊരു പാത്രത്തിൽ വെച്ച് ഇവിടെ ഉച്ഛിഷ്ടം വരുന്ന അങ്ങനെയല്ല, നമ്മൾ ഇലയിലാണ് വിളമ്പുന്നതെങ്കിലും പാത്രത്തിലാണ് വിളമ്പുന്നതെങ്കിലും സ്പൂണോ തവിയിപ്പ് ഉപയോഗിക്കാറില്ല, കരണ്ടിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഭക്ഷണം പാകം വിളമ്പി കൊടുക്കുമ്പം കൂടുതൽ അവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വിളമ്പുന്ന കരണ്ടി കൊണ്ട് ആ ഇലയിലൊരു തട്ടുകൂടെ കൊടുക്കും, ഒരു മുട്ടുകൂടെ കൊടുക്കും. അവിടെ വടക്കേന്ത്യയിൽ ആശ്രമങ്ങൾ അങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ വിളമ്പുന്നവൻ അപ്പോൾ ഒരു മുട്ട ഉറപ്പാണ്. യാതൊരു സംശയമില്ല, വലിയ ഗുരുതരമായൊരു കുറ്റമാണത്. ഭക്ഷണം വിളമ്പുന്ന തവി ഇലയിലോ പാത്രത്തിലോ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കത്തിൽ എഴുന്നേറ്റ് പോകും. ഉച്ഛിഷ്ടമായി എന്നാണ് ജൂട്ട എന്നല്ലേ പറയുന്നു. ആ അതെ, ആ അങ്ങനെ എന്തോ പറയും. അത് വലിയ പിന്നെ ഭക്ഷണം കഴിക്കില്ല എഴുന്നേറ്റ് പോകും. സാറിന് അങ്ങനെ ഒന്നും സംഭവിക്കാറേയില്ല പന്തിയിൽ ഭക്ഷണം വിളമ്പുമ്പോൾ ഒരു കാരണവശാൽ, പിന്നെ ഏതെങ്കിലും കാരണവശാൽ ഭക്ഷണം വിളമ്പി തരുമ്പോൾ കൂടുതൽ ഭക്ഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കൈയ്യെടുത്ത് ഇങ്ങനെ വേണ്ടെന്ന് പറയുള്ളൂ. അങ്ങനെ വേണ്ടെന്ന് പറയുമ്പോൾ വിളമ്പുന്ന ആളുടെ ദേഹത്തോ പാത്രത്തിലോ കൈ തട്ടിക്കഴിഞ്ഞാൽ അവിടെ വിളമ്പാൻ വെച്ചിരുന്ന മുഴുവൻ ഭക്ഷണവും അശുദ്ധമായി, അത് പിന്നെ വിളമ്പാൻ പാടില്ല. ഇതിന്നും ആശ്രമങ്ങളിൽ പാലിക്കുന്ന കാര്യമാണ്. ആശ്രമങ്ങൾ വീടുകളിലും ചിലയിടത്തുണ്ട്. വീടുകളിലെന്ന് വെച്ചാൽ ബ്രാഹ്മണരും മറ്റും അവിടെ പാലിക്കുന്നുണ്ട്, മറ്റുള്ളവരൊന്നും അത് പാലിക്കുന്നില്ല. ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല ജൂട്ട. ഇതെല്ലാവരെയും ബാധിക്കും. ഒരുത്തൻ ചെയ്തു കഴിഞ്ഞാൽ ആ പന്തിയിലിരിക്കുന്ന എല്ലാവരെയും അത് ബാധിക്കും. എല്ലാവരുടെ ഇതോ ഭക്ഷണം കഴിക്കുന്ന അത് ഇടത്തേക്ക് വേണ്ടി പാടില്ല എന്നല്ല, നമ്മളൊക്കെ ചപ്പാത്തി കിട്ടി കഴിഞ്ഞാൽ രണ്ട് കൈയും എടുത്തിട്ട് ഒരു കീറലുണ്ട്, അത് പാടില്ല. വഴക്കേന്ത്യ പോകുന്ന ഒരു സാഹചര്യം, ഇന്നും അത് പാടില്ല. ആശ്രമങ്ങളിൽ അത് കർശനമാണ്. ഇനി ഇങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ ജാതിക്കാരും ചെയ്യും, ബ്രാഹ്മണനായാലും ഇതൊക്കെ ചെയ്യും. അതന്നെ ഇവിടുന്ന് പോകുന്നു. പറയും ഉടൻ പറയും അവൻ ശൂദ്രനാണ് ചണ്ടാളനാണെന്നൊക്കെ പറയും. അറിയാതെ ഇത് ചെയ്യും. നമ്മളറിയാതെ എന്താണ് ഇടത്തെ കൈകൊണ്ട് വെള്ളം എടുത്ത് കുടിക്കും. ഇവിടെ അതാണ് നിയമം, ഇടത്തെ കൈകൊണ്ട് വെള്ളം എടുത്ത് കുടിക്കാവൂ. അവിടെ ഒരു കാരണവശാലും ഇടത്തെ കൈകൊണ്ട് വെള്ളം എടുത്ത് കുടിക്കാൻ പാടില്ല. അടുത്ത ആചാരമാണ് കഴിക്കുന്നത് കൊണ്ട് വെള്ളം കുടിച്ചിട്ട് ആ ഗ്ലാസിന്റെ പുറമെല്ലാം നമുക്ക് കാണുമ്പം വളരെ വൃത്തികേടായിരിക്കും. പക്ഷേ അത് ശുദ്ധമാണ്, കഴിക്കുന്ന കൈ കൊണ്ട് തന്നെയാണ്. പക്ഷേ വരുന്നുണ്ട് കഴിക്കുമ്പോൾ അവിടെ കുറച്ചുകൂടെ വൃത്തിയാണ്. പിന്നെ ഒരു കാരണവശാലും ഉള്ളം കയ്യിൽ ഭക്ഷണം തൊടാൻ പാടില്ല, വിരലുകളും കൊണ്ടേ ഭക്ഷണം കഴിക്കാവും. ഇതൊക്കെ ഇതെല്ലാം കൂടെ ചേർത്താ പറയുന്നത് ജൂട്ടാ ഖാത്താഹ എന്ന് പറയുന്നത്, എല്ലാം കൂടെ ചേർത്ത്. ഇപ്പോൾ ഭക്ഷണ കാര്യത്തിൽ അവിടെ ഇങ്ങനെയുള്ള എന്താണ് അശുദ്ധി ഉച്ചിഷ്ടത്തിൻ്റെ കാര്യത്തിൽ വളരെ കർശനമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ വിളമ്പുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. വിളമ്പുമ്പോൾ തവി കൊണ്ട് ആ പാത്രത്തിലൊക്കെ ഒന്ന് അറിയാതെ തട്ടിപ്പോവും. തട്ടിയാൽ അവിടെ ഭക്ഷണം കഴിക്കുന്ന ആൾ എഴുന്നേറ്റ് പോവും എന്നുള്ളതാണ് അവരുടെ ആചാരം. ഓരോ സ്ഥലത്തെ ആചാരങ്ങൾ ഇവിടെ അത് പാലിക്കുന്നില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഓരോ ദേശഭേദമനുസരിച്ച് വരുന്ന ആചാരങ്ങൾ. എന്നാൽ ഒരു കാരണവശാലും രണ്ടുപേരൊരു ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കത്തില്ല. എന്നാ മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ അവർ ഒരു വലിയ പാത്രത്തിൽ ഭക്ഷണം വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന അവിടെ വളരെ നിഷിദ്ധമാണ്. ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വേറൊരാൾ കഴിയേണ്ട തൊടാൻ പാടില്ല. ഇതൊക്കെ ദേശഭേദമനുസരിച്ച് വരുന്ന ആചാരങ്ങളാണ്. അത് നമ്മളേത് ശീലിച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ശീലം കൊണ്ട് താതാത്മ്യപ്പെടും. പിന്നെ അത് അത് തന്നെ നമ്മുടെ അത് തന്നെ ശരിയും തെറ്റുമല്ല, അത് തന്നെ അങ്ങനെ വരും. വടക്കേന്ത്യ കുറേ കാലം അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറി അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോകും. പിന്നെ മറ്റൊരാചാരം ശീലിക്കുമ്പോൾ അത് അതുമായിട്ടങ്ങ് താതാത്മ്യം. അണ് പറയുന്നത് പുനശ്ച ഉത്തരേദ്യു, അടുത്ത ദിവസം രാവിലെ താനൈവ സ്വപര ഉച്ചിഷ്ഠാൻ, തന്റെയും അന്യന്റെയും ഉച്ചിഷ്ടം രണ്ടുമാണല്ലോ. താൻ കഴിച്ചിട്ട് വെച്ചാൽ അതും ഉച്ചിഷ്ടമാണ്. പരീക്ഷിതാൻ, അതും കേടായ തലേ ദിവസം തന്നെ കേടായിരുന്ന സാധനമാണ്. ഒരു ദിവസം കഴിയുമ്പോൾ കൂടുതൽ കേടായത് ഊതി പരീക്ഷിതം എന്നെല്ലാം പറഞ്ഞിട്ടില്ല ഗീത. കുൽമാഷാൻ ഭക്ഷയാം ബഹുവ, ഭക്ഷിച്ചു വിദ്യോസരാവിനെ കേടായത് ഭക്ഷിച്ചു. എന്നുവെച്ചാൽ അവിടെ ഉച്ചിഷ്ട എന്നുള്ള വിചാരമില്ല എന്നുള്ളതാണ്. തദ്ദേ ഉച്ചിഷ്ട ഉച്ചിഷ്ട പരീക്ഷിത ഭക്ഷണം ദർശയന്തി ആശ്രിതേഹി, ഉച്ചിഷ്ടമാണ്. അന്യന്റെ ഉച്ചിഷ്ടവും തന്റെ ഉച്ചിഷ്ടവുമായ അതും പരീക്ഷിതമായത് ഒരു ദിവസം കഴിഞ്ഞ് കേടായ ഭക്ഷണം ദർശയന്ത്യാഹ ശ്രുതി, അതിനെ ശ്രുതി കാണിക്കുന്നു. ആശയ അതിശയോ ലക്ഷ്യത്തെ, ഇവിടെ ഒരു വിശേഷമായ തത്വത്തെ കാണിക്കുന്നു എന്നാണ്. ഒരു മഹത്തായ ആശയത്തെ, ആദർശത്തെ കാണിക്കുകയാണ്. എന്താണ് പ്രാണ അത്യ പ്രസംഗേ പ്രാണസന്ധാരണായ അപക്ഷ്യമുഖി ഭക്ഷയിതവ്യം. പ്രാണനാശം വരുമെന്ന് കണ്ടുകഴിഞ്ഞാൽ പ്രാണനെ നിലനിർത്തുന്നതിന് വേണ്ടി അവിടെ ഇതൊന്നും ചിന്തിക്കരുത്. ഇതൊക്കെ സാമാന്യ ബുദ്ധി ആണ്, അതാരും ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് കിട്ടിയാലും വലിച്ചു വരുത്തിൻ്റെ നോക്കും, വിഷമാണെങ്കിലും ഭക്ഷിക്കും, ഭക്ഷണമാണെന്ന് തോന്നിയാൽ. വേദം പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ആ സമയത്ത് ആരും വേദം എടുത്ത് നോക്കാറുമില്ല, ഇതൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ടോ ചെയ്യാം. അത് മനുഷ്യ സഹജമായി ചെയ്യുന്ന കാര്യമാണ്. എന്നാലും അത് മഹത്തായ ഒരു ആശയത്തെ വേദം പറയുന്നു എന്നാണ്. പ്രാണസന്ധാരണായ അഭക്ഷ്യമൊക്കെ ഭക്ഷ്യം, ഭക്ഷിക്കാൻ പാടില്ലാത്തതും ഭക്ഷിക്കും. എന്നാലും ഈ പ്രാചീനമായ കാലത്ത് മനുഷ്യൻ അവൻ്റെ പ്രാകൃതമായ അവസ്ഥകളിൽ നിന്ന് പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ മനുഷ്യർ ചിന്തിക്കുന്നവരും മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ചില വ്യവസ്ഥകളൊക്കെ ഏർപ്പെടുത്തി, അത് മനുഷ്യനെ സംസ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അതിൻ്റെ ചില അടയാളങ്ങളാണ് ഈ പറയുന്ന ശ്രുതി സ്മൃതി എന്നെല്ലാം പറയുന്നത്. അത് അന്നത്തെ സംസ്കാരമായി അംഗീകരിച്ചിരുന്നു. അങ്ങനെ ഏത് കാലത്ത് സമൂഹത്തിൽ ചില വ്യവസ്ഥകൾ വേണമെന്ന് അതിനെക്കുറിച്ചുകൂടെ പറയുന്നു. സ്വസ്ഥാവസ്ഥ എന്ത് തന്ന കർത്തവ്യം പറയുന്നു. ഇത് ഭക്ഷണമൊക്കെ ധാരാളം കിട്ടുന്ന സമയത്ത് സ്വസ്ഥമായിരിക്കുന്നു, പ്രാണസങ്കടമൊന്നും ഇല്ലെങ്കിൽ അവിടെ വ്യവസ്ഥകളൊക്കെ പാലിച്ച് തന്നെ പോകണം. അത് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യരുത്, എന്താകാം എന്തരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പാലിച്ച് പോകുന്നതാണ് ഒരു സമൂഹ വ്യവസ്ഥയിലും നല്ലത്. മനുഷ്യൻ അങ്ങനെയാണ് സംസ്കരിക്കപ്പെട്ടത് കാലങ്ങൾ കൊണ്ട്, അവൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും അന്നപാനാദികൾ ഉൾപ്പെടെയുള്ളവയിൽ അവന് സംസ്കാരം ഉണ്ടായത് അങ്ങനെയാണ്. സംസ്കൃത മനുഷ്യനെന്ന് പറയുന്നു. അതുകൊണ്ട് അതിനെ പറയുകയാണ്, സ്വസ്ഥാവസ്ഥ എന്ത് തന്ന കർത്തവ്യം. സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് തന്നും ഈ ഉച്ഛിഷ്ട ഭക്ഷണം ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ ഭക്ഷ്യാപക്ഷ്യ വിചാരം വേണ്ടതാണ്. വിദ്യാവത അപി പറയും. അപ്പൊ വിദ്വാനാണ്, അതുകൊണ്ട് എന്തുവാകാം അതും പാടില്ല. കാരണം ഇവിടെ നഹവ ഏവം വിധി എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ വിദ്വാനെ സംബന്ധിച്ച് ഉപാസകനാണ് വിദ്വാനെന്നിവിടെ പറയുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ? അല്ല, സാധാരണ വിദ്യ ഉള്ളവനായാലും ശരി ഇല്ലാത്തവനായാലും ശരി വർണ്ണ ആശ്രമ വ്യവസ്ഥകളിൽ പെടുന്നവനാണെങ്കിൽ അത് പ്രധാനമാണ്. ഈ ചർച്ചകളെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. വിദ്യ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഈ നിയമത്തെ സ്ഥിരീകരിക്കുന്നു. സ്വസ്ഥാവസ്ഥയിൽ ഒന്നും പാടില്ല, ഇങ്ങനെയുള്ള ഉച്ഛിഷ്ട ഭക്ഷണം പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ലാത്ത സമയത്താകാം. ഇതി അനുപാന പ്രത്യാഖ്യാനാദ്യം വിധി, അനുപാനത്തെ നിഷേധിച്ചു. അതേസമയം ഉച്ഛിഷ്ടത്തെ സ്വീകരിച്ചു എന്ന് ഇത് മനസ്സിലാകണമെന്നർത്ഥം. അതുകൊണ്ട് തസ്മാർത്ഥവാദോ നഹവ ഏവം മിരി, ഇങ്ങനെ ഉപാസിക്കുന്നവന്, പ്രാണനെ ഉപാസിക്കുന്നവന് ഒന്നും അന്നമല്ലാത്തതല്ല, എല്ലാം അന്നമാണെന്ന് പറഞ്ഞത് ഒരിക്കലും പ്രായോഗികമായ കാര്യമില്ല. അത് പ്രാണോപാസന ആയിട്ട് മാത്രം എടുത്താൽ മതി. അങ്ങനെ ഭാവന ചെയ്യുക, സർവവും പ്രാണന്റെ അന്നമാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഭക്ഷ്യാഭക്ഷ്യ വിചാരം വേണം. ഏവഞ്ച സതി ആഹാരശുദ്ധു, അടുത്ത് അബാധാച്ച് ഏവഞ്ച സതി ആഹാരശുദ്ധു സത്വശുദ്ധരിത്യവുമാതി ഭക്ഷ്യ ഭക്ഷ്യവിഭാഗശാസ്ത്രം അബാധിതം ഭവിഷ്യത്തി. ഇതും വളരെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ആഹാരശുദ്ധോ സത്വശുദ്ധി, അതും പഴയകാലത്ത് ആചാര്യന്മാർ ദേശകാല ഉചിതമായി നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. സത്വന്ന് ചന്തക്കരണം, അന്തക്കരണ ശുദ്ധി, ആഹാരശുദ്ധി അപേക്ഷിച്ചിരിക്കുന്നു. ഉണ്ട് ആഹാരശുദ്ധി, ഉണ്ട് അന്തക്കരണ ശുദ്ധി. നേടണമെങ്കിൽ നിഷിദ്ധമായ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക, അത് ആഹാരത്തിൻ്റെ ഗുണങ്ങളനുസരിച്ചിട്ടാണ്. മദ്യം ഒരു സംശയമില്ലാത്ത കാര്യമാണ്, അത് ബുദ്ധിക്ക് ലഹരിയെ ഉത്തേജനത്തെ ഉണ്ടാകുന്നതാണ്, അതുകൊണ്ടത് കഴിക്കരുത്. ഭക്ഷണം, അന്നപാനം രണ്ടിനും ചേർത്താണ് ആഹാരം എന്ന് പറയുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആഹാരം എന്ന് വെച്ചാൽ ഭക്ഷണം. ആഹാരശുദ്ധി കൊണ്ട് ചിത്തശുദ്ധി, അന്തക്കരണത്തിൻ്റെ ശുദ്ധി. അതിന് ഏറ്റവും വലിയ ഉദാഹരണം മദ്യം തന്നെ. അപ്പോ ബുദ്ധിക്ക് ഉത്തേജകമുണ്ടാകുന്ന ഒരു അന്നപാനങ്ങളും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിലെല്ലാം ആശ്രമങ്ങളിൽ വളരെ കാലം ചായ കാപ്പി എല്ലാം നിരോധിച്ചിരുന്നു. അത് ബുദ്ധിക്ക് ഉത്തേജമുണ്ടാക്കുന്നതല്ലേ, അത് കഴിക്കാൻ പാടില്ലായിരുന്നു വളരെ കാലം. അങ്ങനെയായിരുന്നു, പിന്നെ അത് കഴിച്ചതിൻ്റെ ഗുണം മനസ്സിലാക്കിയപ്പോൾ ആ നിയമം പിൻവലിച്ചു. അതുകൊണ്ട് ഇന്ന് അങ്ങനെയുള്ള നിയമം ഒരിടത്തുമില്ല, എല്ലാവരും അതൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആചാരങ്ങൾ മാറ്റുന്നതിന് ആർക്കും ഒരു പരിഭവമില്ല. വളരെ കാലം അതൊക്കെ തുടർന്നിരുന്നു, അതൊന്നും ആശ്രമങ്ങളിൽ കയറ്റിയിരുന്നില്ല അങ്ങനെയുള്ള ചായ കാപ്പിയൊന്നും. അപ്പം അത് കയറ്റാത്ത ഒരാശ്രമം ഒന്നും കാണാൻ പറ്റത്തില്ല. കുടിച്ചപ്പോൾ കൊള്ളാം. ഇതൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, കാലം കൊണ്ടും വരും മാറ്റം വരും. മാറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും മാറാൻ പാടില്ല. കർശനമായി ഇതൊക്കെ പാലിക്കണം, നടക്കുന്ന കാര്യമാണ്. അതുപോലെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ കുറേ ഭക്ഷണ സാധനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് ഉപയോഗിച്ച്, അത് ഉപയോഗിച്ചെല്ലാം ഇതുപോലെ ബുദ്ധിക്ക് ഉത്തേജനം ഉണ്ടാകുന്ന ഭക്ഷണ സാധനങ്ങൾ. ഇന്ന് മനുഷ്യർക്ക് മാറ്റിയിട്ടിന്ന് സൗകര്യം അനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ചൊക്കെയാണ് ആഹാരങ്ങൾ മാറ്റുന്നത്. നിഷിദ്ധമാണ്. ബുദ്ധിയെ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ അത് നിയമം വിട്ട് സഞ്ചരിക്കും. ബുദ്ധിയുടെ സ്വാഭാവികമായ ഗതിയിൽ നിന്നും മാറിയത് സഞ്ചരിക്കാനുള്ള പ്രേരണ കൊടുക്കും ആഹാരത്തിന് മാറ്റം വരുമ്പോൾ. അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു കുറെ ആചാര്യന്മാർ അങ്ങനെ നിർദ്ദേശിച്ചു. അതൊക്കെ പാലിക്കാൻ ഇന്നുള്ളവർ തയ്യാറാവൂ? എന്നാലും തയ്യാറാകത്തില്ല. ഇന്ന് യോഗ പരിശീലിക്കുന്നിടത്ത് ഇടയ്ക്ക് കോഫിയുടെ കൂടെ രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് നല്ല ഉന്മേഷം കിട്ടുമെന്ന പോലെ എന്ന് പണ്ട് പഴയ കാലത്ത് അനുവദിച്ചിരുന്നില്ല. അത് പ്രധാന കാരണം ഇതാണ്, ആഹാരശുദ്ധി സത്വശുദ്ധി. ചിത്തശുദ്ധിക്ക് ആകാരശുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാത്വികമായ മനസ്സിൽ ഭാവങ്ങൾ നിലനിർത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആഹാരങ്ങളെ കഴിക്കാവൂ എന്നുള്ള പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷെ ഇന്ന് മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഒന്ന് സത്വശുദ്ധി, അതിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. അത് പ്രധാന കാര്യം. പിന്നെ ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് ശാരീരിക മാനസികമായ ആരോഗ്യത്തിന് പറ്റിയതാണ് എന്ന് ചിന്തിച്ചിട്ടാണ് കഴിക്കുന്നത്. ശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചിട്ടാരും ഇന്ന് ഭക്ഷണം കഴിക്കാറില്ല. ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഇന്ന സാധനത്തിൽ ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട്, അതുകൊണ്ട് അത് കഴിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിക്കും. അത് കാലം കൊണ്ട് വന്ന മാറ്റം. യജ്ഞത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പല കാര്യങ്ങളും ഉണ്ട്. അത് സാധാരണ ഇതുമായിട്ട് കൂട്ടിച്ചേർക്കാൻ പാടില്ല. അതിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ചാൽ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഇതിനാ എന്നെ കൊണ്ട് അതൊക്കെ പറയിക്കുന്നു, എന്നെ കൊണ്ട് ഓരോന്ന് തോണ്ടി തോണ്ടി പറയിക്കും, എന്നിട്ട് ഞാൻ പറയുന്നതിനെ വിമർശിക്കും. എന്തിനാ? അവിടേക്ക് പോയി കഴിഞ്ഞാൽ സംഗതി മാറും. ഞാൻ സത്യം പറയും, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ എന്തിനാ വീണ്ടും അത് ചോദിക്കുന്നു? ഒന്നുകിൽ ഞാൻ പറയുന്ന അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വേണം, സത്യത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് പറയിക്കാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണം. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യണം. അതുകൊണ്ടെന്താണ്? ആഹാരശുദ്ധി സത്വശുദ്ധി ഇത്യവുമാതി ഭക്ഷ്യാഭക്ഷ്യ വിഭാഗശാസ്ത്രം. ഭക്ഷ്യാഭക്ഷ്യം അബാധിതം, അതിനൊരു ബാധയും വരാൻ പാടില്ല എന്നാണ്.